അത്രമേ ശ്രമിച്ചുകൊണ്ട് ബ്രഹ്മസൂത്രം പതിനൊന്നാല് അധികരണം പതിനേഴ് സൂത്രം അൻപത്തിരണ്ട് ഏവം മുക്തിഫല അനിയമ തദവസ്ഥ അവധ്രതേഹി തദവസ്ഥ അവധ്രതേഹി യഥാ മുമുക്ഷോർ വിദ്യാസാധനാവലംബിന സാധനവീര്യവിശേഷ വിദ്യാലക്ഷണേ ഫലേ അഹീക ആമുഷ്മിക ഫലതുകൃതോ വിശേഷപ്രതിനിയമോ ദൃഷ്ടഃ ഏവം മുക്തിലക്ഷണേപി കർഷ അപകർഷകൃതഃ കശ്ചിത് വിശേഷപ്രതിനിയമസ്യ വിദ്യാസംഖ്യ ആഹ ഏവം മുക്തിഫല അനിയമഃ ഇതി. ഏവം മുക്തിഫല അനിയമ, ഇതാണ് സിദ്ധാന്തം. ഇതും പ്രധാനപ്പെട്ട ഒരു അധികരണമാണ്. വിഷയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പുതിയ വിഷയമല്ല. പക്ഷെ ഈ അധികരണം പ്രധാനപ്പെട്ടതാകുന്നത് ഇവിടെ ഭാഷ്യകാരൻ എന്താണ് അദ്വൈത സമ്മതമായ മുക്തി അതിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അദ്വൈതത്തിലും മുക്തിയെ സംബന്ധിച്ച് പല ആചാര്യന്മാർക്കും പല കാഴ്ചപ്പാടുകളുണ്ട്. അതെല്ലാം ഇതിനെ വ്യാഖ്യാനിച്ച് പലതരത്തിൽ മാറ്റുന്നതാണ്. പക്ഷെ ഭാഷകാരന് ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ സർവത്ര മുക്തിയെ സംബന്ധിച്ച്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാഷകാരന്റെ കാഴ്ചപ്പാടും ചർച്ച ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ആചാര്യന്മാരുടെ കാഴ്ചപ്പാടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഭാഷ്യം ചർച്ച ചെയ്യുന്നവര് ഭാഷകാരന്റെ കാഴ്ചപ്പാട് എന്താണെന്നും അറിഞ്ഞിരിക്കും. ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണ് മുക്തി? സ്വരൂപം തന്നെ, ബ്രഹ്മം തന്നെ, ഇത്രയേ ഉള്ളൂ. സംഗതി സിമ്പിൾ. അല്ലാതെ പിന്നൊന്ന് കൂട്ടിച്ചേർക്കാനോ എന്നെന്തെങ്കിലും കുറയ്ക്കാനോ ഇല്ല, ബ്രഹ്മം തന്നെ മുക്തി. പക്ഷെ മറ്റു പലരെയും സംബന്ധിച്ച് അങ്ങനെയല്ല. ബ്രഹ്മം മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് അത്ര പിടിക്കത്തില്ല, കാരണം അത് പോരാ. മുക്തി എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വിശേഷത വേണമല്ലോ, സാധിശയത്വം. അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് മുക്തി, വളരെ കഷ്ടപ്പെട്ട് ഒരാൾ മുക്തിയെ നേടിയിട്ട് മുക്തിയിൽ പ്രത്യേകിച്ച് വിശേഷതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി എന്താ? ഇപ്പോ ഒരിച്ഛാഭംഗം, മുക്തി പോരാ എന്നുള്ളൊരു അഭിപ്രായം. അതുകൊണ്ട് മുക്തിയിൽ പലരും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്വൈതികളിൽ തന്നെ പല ആൾക്കാർ, ദ്വൈതികളുടെ കാര്യം പറയാനുണ്ട്. പിന്നെ ഇവിടെ എന്തുകൊണ്ടിത് ചർച്ച ചെയ്യുന്നു? കാരണം മുക്തി പലതരത്തിലുണ്ടെന്നുള്ളത് അദ്വൈതിക്ക് സമ്മതമാണ്. അത് ഏത് ഭാഗത്താണ് പലതരത്തിൽ വരുന്നത്? ഉപാസനയുമായിട്ട് ബന്ധപ്പെടുത്തി, അത് അദ്വൈതിക്ക് സമ്മതമാണ്. ഉപാസകനും മുക്തിയെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. താൻ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ മുക്തനാകും, പിന്നതൊക്കെ നേടും, അങ്ങനെ ചില സങ്കല്പങ്ങളൊക്കെ ഉപാസകനുണ്ട്. അങ്ങനെ ഉപാസകന് നേടുന്ന മുക്തിയും പലതരത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചും ചർച്ച ചെയ്യുന്നത്. മറ്റൊരു കാരണം കൂടെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് വിദ്യയെ സംബന്ധിച്ച് പറഞ്ഞു, വിദ്യയെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. മുൻ അധികരണത്തിൽ അതാണ് ചർച്ച ചെയ്തത്. എന്താ വ്യത്യാസം? വ്യത്യാസം എന്താണ്? പ്രത്യേകത വിദ്യയുടെ സാധനങ്ങളൊക്കെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഈ ജന്മത്തിൽ തന്നെ വിദ്യ ഉണ്ടാവണമെന്ന് നിയമമില്ല. വിദ്യയുടെ ഒരു പ്രത്യേകത. അവിടെയും വിദ്യയിൽ വ്യത്യാസമൊന്നുമില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ സമ്യക്ജ്ഞാനം. ഈ സമ്യക്ജ്ഞാനത്തിൽ വ്യത്യാസമൊന്നുമില്ല. സമ്യക്ജ്ഞാനത്തിൽ ഒരു തരത്തിലുള്ള ഭേദമില്ല. എന്തുകൊണ്ട് സമ്യക്ജ്ഞാനത്തിൽ ഭേദം വരുന്നില്ല? സമ്യക്ജ്ഞാനത്തിൽ ഭേദം വരാത്ത എന്തുകൊണ്ടാണ് കാരണം? അതായത് ഇവിടെ അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്ന ബ്രഹ്മം, ബ്രഹ്മമാണല്ലോ അദ്വൈതം എന്ന് പറയുന്നു. അദ്വൈതത്തിൽ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്വൈത ശാസ്ത്രത്തിൽ, അദ്വൈത വിചാരത്തിൽ വരുന്ന ഈ ബ്രഹ്മം അതേകരൂപമാണ്. അതുകൊണ്ട് ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ഏകരൂപം, അതിനും ഒരു മാറ്റമില്ല. പിന്നെ മാറ്റം വരുന്ന ഇത്രയേ ഉള്ളൂ. അതുമുമ്പ് പറഞ്ഞു, ചിലപ്പോൾ അത് വർത്തമാന ശരീരത്തിൽ തന്നെ വിദ്യ ഉണ്ടാകും, ചിലപ്പോൾ അതുണ്ടാകാതെ ഇരിക്കാം, മറ്റൊരു ശരീരത്തിലാണ് ഉണ്ടാകുന്നത്. ഈ വ്യത്യാസമുള്ളൂ. പക്ഷെ വിദ്യ എന്ന് പറയുന്നതിന് യാതൊരു വ്യത്യാസമില്ല. വിദ്യ ബ്രഹ്മം ഏകരൂപമായതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തിന് ഒരു സ്ഥലത്തും നാനാരൂപത്തിൽ അതിനെ വിശദീകരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൻ്റെ വാസ്തവ സ്വരൂപം എന്നുകൂടെ പറയുന്നു. ഉപാസനയിലും മറ്റും ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഗുണങ്ങൾക്കനുസരിച്ചാണ്. സത്യകാമ സത്യസങ്കല്പ എന്നുള്ള ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തെ സത്യകാമനായി ഉപാസിക്കാം, സത്യസങ്കല്പനായി ഉപാസിക്കാം. അങ്ങനെ ഗുണങ്ങളിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് അവിടുത്തെ ഉപാസനയിൽ വ്യത്യാസമുണ്ട്, ഫലത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉപാസകനെ സംബന്ധിച്ചും അയാൾക്കൊരു സങ്കല്പമുണ്ട്. മുക്തിയെ സംബന്ധിച്ച് എന്റെ മുക്തി ഇല്ലതാണ്. അപ്പോൾ അവിടെ മുക്തിക്ക് വ്യത്യാസം വരും. എങ്ങനെയാണോ ദ്വൈതികൾക്കും മറ്റും അവരുടെ സങ്കല്പത്തിലുള്ള മുക്തി വേറെയായിരിക്കുന്നു, ബൗദ്ധന്മാർക്ക് മുക്തിയുണ്ട് അത് വേറെയാണ്, ജൈനന്മാരുടെ മുക്തി അത് വേറെയാണ്, എല്ലാവർക്കും അവരവരുടെ സങ്കല്പത്തിലുള്ള മുക്തികളാണ്. അതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം എന്ന് പറയുന്ന അവന്റെ സങ്കല്പത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവന്റെ സങ്കല്പത്തിൽ അത് സത്യമാണെങ്കിൽ അത് സത്യം, അല്ലെങ്കിൽ അല്ല. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണോ? സമ്യക്ജ്ഞാനം എന്ന് പറയുന്ന ആ സത്യത്തിനനുസരിച്ചുള്ള ബോധമാണ്. ഇത് മറ്റാര് സ്വീകരിക്കുന്നില്ല. മറ്റുള്ളവരെല്ലാം എന്താ പറയുന്നത്? ഇതാണ് ഞങ്ങളുടെ സങ്കല്പം, ഇങ്ങനെയാണ് ഞങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് അതാണ് സത്യം. അതുകൊണ്ട് ഉപാസകന്റെ ജ്ഞാനം പലതാണ്, ഉപാസകന്റെ മുക്തി പലതാണ്. ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യുന്നതും അതിനെക്കുറിച്ചാണ്. അദ്വൈതം ഇതിന് പ്രചാരമുണ്ടെങ്കിലും ഭാഷ്യകാരന്റെ ആശയത്തിന്, ഭാഷ്യകാരന്റെ ശുദ്ധമായ ആശയത്തിന് പ്രചാരം കുറവാണ്. എന്താണ് കാരണം? ഭാഷ്യകാരന്റെ തനതായ ശുദ്ധമായ ആശയത്തിന് ലോകത്ത് പ്രചാരം കുറവാണ്, ജനങ്ങൾക്കറിയില്ല. അദ്വൈതം പ്രചരിപ്പിക്കുന്നവർക്കും അറിയത്തില്ല. എന്താ കാരണം? എന്താണ്? അതുകൊണ്ടല്ല, അതിലും ലളിതമാണ് അതിന്റെ ഉത്തരം. ഭാഷ്യമാരും പഠിക്കുന്നില്ല. ഭാഷ്യമാരും പഠിക്കുന്നില്ല. ആ, അത് ഭാഷ്യത്തിൽ നിന്നേ കിട്ടൂ. ഭാഷ്യകാരന്റെ ആശയം വേറൊരിടത്തുനിന്നും കിട്ടത്തില്ല. വിവേക ചൂടാമണി വായിച്ചാൽ കിട്ടത്തില്ല. ഭാഷ്യത്തിൽ മാത്രമേ ഉള്ളൂ ആശയം, വേറെ ഒരിടത്തുമില്ല. ഭാഷ്യകാരും മനസ്സിലാക്കാൻ അതിനുവേണ്ടി ആർക്കും സമയമില്ല, ശ്രമിക്കാറുമില്ല. അതിന് പ്രയത്നം ആവശ്യമാണ്. അതിന് ചില അടിസ്ഥാന യോഗ്യതകളൊക്കെ വേണം. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ആൾക്കാർ അതിലേക്ക് ശ്രമിക്കാറില്ല. അതിലൂടെ അല്ലാതെ അത് മനസ്സിലാകത്തുമില്ല. അപ്പോൾ പ്രചരിച്ചിരിക്കുന്നത് മറ്റ് പലതരത്തിലുമാണ്. അതിൽ ഒന്നിതാണ് ഉപാസന. അതിൽ ഉപാസനയിലെ ജ്ഞാനത്തിന് വ്യത്യാസം, ഉപാസനയുടെ മുക്തിക്ക് വ്യത്യാസം. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത്. എന്താണ് മുക്തി? എന്താണ് മുക്തിയുടെ സ്വരൂപം? എന്താണ് അതൊരു പ്രധാന കാരണം. അങ്ങനെയുള്ള പ്രചാരത്തിലുള്ളതുകൊണ്ട് മറ്റൊരു കാരണം കൂടെയുണ്ട്. എന്താണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ അദ്വൈതികൾ തന്നെ, അദ്വൈതികളെന്ന് സ്വയം കരുതുന്നവർ, അത് വലിയ പണ്ഡിതന്മാരുൾപ്പെടെ, ഭാഷകാരൻ പറയുന്ന ഈ മുക്തിയെ തന്നെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മറ്റൊരു രൂപത്തിലാക്കും. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രത്യേകത, സാധനയും ഫലവും തമ്മിൽ ഉള്ള വ്യത്യാസം തിരിച്ചറിയ ഇല്ലാതിരിക്കുക. സാധനാപരമായ കാര്യങ്ങളെ ഫലമാണ് തെറ്റിച്ചറിയിക്കുക. അതുകൊണ്ടും മുക്തിയെ സംബന്ധിച്ച് പല വിഭ്രാന്തികളും പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭ്രാന്തിയാണ് അതിന്റെ ഭാഷകാരൻ പറയാത്ത. സുഖം അതിന് വേണ്ടിയിട്ടാണ്, സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, സുഖം നേടണം. അങ്ങനെ സുഖം നേടി നേടി നേടി ഒരു വലിയ സുഖം, വലിയൊരു ആനന്ദം, അതാണ് മുക്തി. അതും അദ്വൈതമായി പ്രചരിപ്പിക്കുന്നുണ്ട്. വലിയൊരു ആനന്ദമാണ്. ആനന്ദത്തിന് അവരൊരു പേരുണ്ട്. എന്താണ്? ബ്രഹ്മാനന്ദം. അങ്ങനെ ഒരു ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം മറക്കും, പിന്നെ ആനന്ദത്തെ തന്നെയായിരിക്കും. ഇതൊക്കെ പറയുമ്പം മനുഷ്യനെ കൊതിപിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പലരും ഈ ആനന്ദത്തെ പ്രതീക്ഷിച്ചിട്ടാണ് എടുത്തു ചാടുന്നത് ബ്രഹ്മത്തെ പിടിക്കാൻ. കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ഇത് നടക്കുന്ന കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യം നടക്കുമോ? നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ അവരുടെ ശ്രദ്ധ വേറെ ആനന്ദങ്ങളിലാവും. ബ്രഹ്മാനന്ദമോ കിട്ടുന്നില്ല, പിന്നെ എന്തെങ്കിലും ആനന്ദം ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഇതും ഒരു തെറ്റിദ്ധാരണയാണ്. ദുരിമത്തെ ആനന്ദമെന്ന് പറയുന്നു. പക്ഷെ അവിടെ ഏറ്റവും വലിയ ആനന്ദം എന്നല്ല പറയുന്നു. പിന്നെയോ പിന്നെന്താ പറയുന്നു? എന്താ പറയുന്നു? ദുഃഖാഭാവം എന്ന് പറഞ്ഞാൽ മതിയോ? മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ നിരുത്തിശ ആനന്ദം എന്നാ പറയുന്നു. അതിങ്ങനെ വലുതാക്കി വലുതാക്കി അവസാനം ബലൂൺ ഊതി വീർപ്പിക്കുന്ന പോലെ വീർപ്പിച്ച് പൊറിച്ച് അവസാനം പൊട്ടിപ്പോകുന്ന ആനന്ദമല്ല നിരുദ്ദേശീയ ആനന്ദം എന്നാ പറയുന്നു. അപ്പൊ അതും ഭാഷകാരന് ഈ പ്രചരിക്കുന്ന രീതിയിലുള്ള മുക്തി എപ്പോഴിങ്ങനെ ആനന്ദത്തിലിരിക്കും. ഒരാൾക്ക് ആനന്ദത്തിലിരിക്കാം, അത് പറ്റില്ല എന്ന് പറയുന്നില്ല. ഒരാൾക്ക് എങ്ങനെ ആനന്ദത്തിലിരിക്കാൻ പറ്റും? അതെപ്പോഴും ഇരിക്കാൻ പറ്റുമോ? സുഷുപ്തിയിൽ ആനന്ദമാണെന്ന് ആര് പറഞ്ഞു? സുഷുപ്തി ആനന്ദമാണ്. സുഷുപ്തിയിൽ ആരെങ്കിലും ആനന്ദം അനുഭവിക്കുന്നുണ്ടോ? സുഷുപ്തിയിൽ ആരും ആനന്ദം അനുഭവിക്കുന്നു? സുഷുപ്തി എന്താ? അതാണോ നമ്മൾ ആനന്ദം എന്ന് പറയുന്നു? പാൽപ്പായസം കടിച്ച പെട്ടുന്ന ആനന്ദം അവിടെ സുഷുപ്തിയിലുണ്ട്. ഉണ്ടെങ്കിൽ അത് അനുഭവിക്കണമല്ലോ. ആൾക്കാർ പറയുന്ന കേട്ടൊന്നും ഏറ്റു പറയരുത്, ചിന്തിച്ച് പറയണം, സ്വയം ആലോചിച്ച് പറയണം, സ്വന്തം അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ച് പറയും. അല്ലാന്നുണ്ടെങ്കിൽ എന്നും ഇങ്ങനെ മന്ദബുദ്ധികളായിരിക്കാനേ പറ്റും. എന്താണ് പറയുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നമുക്കൊരു ഉറപ്പ് വേണം എന്താണ് പറയുന്നത്. അങ്ങനെയുള്ള സാദൃശ്യ ആനന്ദങ്ങൾ അതും അദ്വൈതത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എവിടെയാണ്? ഉപാസനയുടെ ഫലമായിട്ട് പറയും. വലിയ ആനന്ദത്തെ പ്രാപിക്കുന്നു ഉപാസനയുടെ ഫലമായി. കാരണം ആനന്ദം എന്ന് പറയുന്നത് എവിടെ അനുഭവപ്പെടുന്നു? മനസ്സിലാണ്, അന്ധകരണത്തിലാണ്. നമുക്കറിയാം ഏത് ആനന്ദവും അതെങ്ങനെയായാലും അതിന്റെ കാരണങ്ങൾ പലരും പലതരത്തിൽ പറയാം. എല്ലാം നമ്മുടെ മനസ്സിലെ അനുഭവങ്ങളാണ്, മനസ്സ് അനുഭവിക്കുന്നതാണ്. അതിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഏറ്റക്കുറച്ചിലില്ലാത്തൊരു ആനന്ദം ആർക്കും അനുഭവിക്കാൻ പറ്റത്തില്ല. അനുഭവിച്ചോ, അനുഭവം വന്നോ അതിന് ഏറ്റക്കുറച്ചിലും വരും. അപ്പൊ അതും ഭാഷകാരനൂടെ വ്യക്തമായി പറഞ്ഞു. ബ്രഹ്മം എന്ന് പറയുന്ന ആനന്ദമാണ്, പക്ഷെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദങ്ങളുടെ ഒരു വലിയ ആനന്ദം, അല്ലെങ്കിൽ കുറെ ആനന്ദങ്ങൾ കൂട്ടിച്ചേർത്ത ആനന്ദം എന്നൊന്നുമില്ല. അതിനെ കുറിച്ച് പറയുന്നത് അത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൂമ വൈ തത് സുഖം എവിടെയാണ്? തൈത്തിരിയത്തില്, ചാന്തോഗ്യത്തില്. അവിടെയൊക്കെ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. അവിടെയൊക്കെ പിന്നെ എന്താ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം, സാധനയും ഫലവും തമ്മിൽ വേർതിരിച്ച് ചെയ്യാൻ. മനസ്സ് സ്വച്ഛമാകുക, അല്ലെങ്കിൽ മനസ്സിന് അനുകൂലമായ വിഷയങ്ങളെ അനുഭവിക്കാൻ കഴിയുക, അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ സന്തോഷമുണ്ടാവും. അതിന് ബ്രഹ്മത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. അതിനും ഉപായങ്ങൾ പറയുന്നുണ്ട്. പറയാറില്ല യോഗ ചെയ്യുക, മനസ്സ് ശാന്തമാവും. ശരിയാണ്, മനസ്സിന് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവും. അത് മനസ്സിന്റെ ശാന്തിയാണ്. മനസ്സിന്റെ സന്തോഷമാണ്, മനസ്സിന്റെ സമാധാനമാണ്, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപത്തെ തന്നെ എന്ന് പറയും. അതേതെങ്കിലും സാധനകളിൽ അനുഷ്ഠിക്കുമ്പോൾ മനസ്സിന് വരുന്ന സുഖമല്ല. ആ സുഖം എന്തെങ്കിലും സാധനകൾ അനുഷ്ഠിച്ച് മാത്രമല്ല കിട്ടുന്നത്, വിഷയങ്ങളെ അനുഭവിച്ചാലും കിട്ടും സുഖം, സാധനങ്ങളെ അനുഷ്ഠിച്ചാലും സുഖം കിട്ടും, പലതരത്തിലാണ്. പണ്ടുള്ള മനുഷ്യൻ കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നു, അവർക്ക് വലിയ ആനന്ദം കിട്ടുന്നുണ്ടാണ്. എവിടുന്നാണ് കിട്ടുന്നത്? മനസ്സിൻ്റെയാണ്, മനസ്സാണ് അനുഭവിക്കുന്നത്. അവർ പറയും അത് തന്നെ ബ്രഹ്മാനന്ദം, നിങ്ങൾ വേറെ ബ്രഹ്മത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി, നല്ല ആനന്ദമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭാഷകാരൻ അത്രയുള്ള അത്തരം ആനന്ദങ്ങളെയൊന്നും മുക്തി എന്ന് പറയാത്തത്. അപ്പൊ ഇവിടെ ഈ രണ്ട് കാരണങ്ങളുണ്ടാണ്. ഒന്ന്, ജ്ഞാനത്തിൽ ഭേദം പറയുന്നുണ്ട്. അത് ജ്ഞാനത്തിന്റെ ഭേദം എന്ന് പറയുന്ന ഒരിക്കലും സ്വരൂപത്തിലുള്ള ഭേദമല്ല, ചില അചിരപ്രാപ്തി ഭാഷകാരൻ പറയും. ചിലപ്പോൾ ജ്ഞാനം ശ്രവണാദി സാധനങ്ങൾ ചെയ്യൽ ഈ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നു, ചിലപ്പോൾ ശരീരം നാശത്തിന് ശേഷം ജ്ഞാനത്തിൽ വരുന്ന പ്രത്യേകത. അതുപോലെയാണോ മുക്തി എന്ന് സംശയമുണ്ട്. പിന്നെ മുക്തിയെക്കുറിച്ച് ഇങ്ങനെയുള്ള ഭാവനകൾ, ആഗ്രഹങ്ങൾ, വലിയ സുഖമായിരിക്കും, എപ്പോഴും സുഖത്തിലിരിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ ഉള്ളത്. കാരണം നമ്മൾ സുഖം അനുഭവിക്കുന്നത് കൊണ്ട്, സുഖം നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മുക്തിയെ സംബന്ധിച്ചും അങ്ങനെ ചില ഇതൊക്കെ വരുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് എന്ത്, സുഹൃത്തിൽ ഭയങ്കര വലിയ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അതുപോലും ആലോചിക്കാതെ പറയുന്നു. സുഹൃത്തിലാരും ആർക്കും അങ്ങനെ ഒരു ആനന്ദാനുഭവമില്ല. പാൽപ്പായസം കുടിച്ചതുപോലെയോ കഞ്ചാവ് അടിച്ചതുപോലെയുള്ള ഒരു ലഹരിയെന്ന് സുഹൃത്തിലാരും അനുഭവിക്കുന്നു. അനുഭവിക്കുമെങ്കിൽ പിന്നെ എന്തിനാ കഞ്ചാവിൻ്റെ പുറകെ പോകുന്നു? സുഹൃത്തി പോലെ ഒന്നുമില്ല. അത് ഓരോ വിഷയങ്ങൾ ഓരോരുത്തർക്ക് ആനന്ദം കിട്ടും. ഒരു മനുഷ്യന് ഇന്നതിലെ ആനന്ദം കിട്ടാവുന്നില്ല. ചിലർക്ക് പാട്ട് പാടി ആനന്ദം കിട്ടും, ചിലർക്ക് പാട്ട് കേട്ടാൽ ആനന്ദം കിട്ടും, ചിലർക്ക് കഥ പറഞ്ഞാൽ ആനന്ദം, കേട്ടാൽ ആനന്ദം, പ്രഭാഷണം നടത്തിയാൽ ആനന്ദം, പ്രഭാഷണം കേട്ടാൽ ആനന്ദം, ഇങ്ങനെ പലതരത്തിലാനന്ദം. ചിലർക്ക് മറ്റുള്ളവർക്ക് പാര വെച്ചാൽ ഭയങ്കര ആനന്ദമാണ്, മറ്റുള്ളവരുടെ സുഖത്തിൽ ആനന്ദിക്കും, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആനന്ദിക്കും. എല്ലാത്തിനും മനുഷ്യന് ആനന്ദമാണ്. ഓരോരുത്തരുടെ വാസന അനുസരിച്ച് അവന് ഇന്നതിൽ ആനന്ദം കണ്ടെത്താവുന്ന നിയമമൊന്നുമില്ല. ഏതിലും ആനന്ദം കണ്ട അതുമായിട്ടൊന്നും ഇവിടെ ബന്ധമില്ല. പക്ഷേ ചില പ്രത്യേക തരത്തിലുള്ള മാനസികമായ അച്ചടക്കം പാലിക്കുമ്പോൾ ചിലർക്ക് ആനന്ദം ഉണ്ടാകുന്നു. അത് കേവല സാധനയിലുള്ള ആനന്ദമാണ്, അതിന് ഫലമാണ് എന്ന് തിരിധരിക്കാൻ പാടില്ല. അതാണ് നമ്മൾ പറയുന്നത് സത്വസഞ്ജായതി ജ്ഞാനം. സത്വത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു, ജ്ഞാനത്തിൽ നിന്ന് ആനന്ദം ഉണ്ടാകുന്നു. സത്വത്തിന്റെ ഫലം പറയുമ്പോൾ എന്താണ്? ആനന്ദമാണ്. അതൊന്നും ബ്രഹ്മത്തിന്റെ അല്ല, തത്വം ബ്രഹ്മത്തിന്റെ അല്ല. സത്വം എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു ഭാഗമാണ്, പ്രകൃതിയുടെ പരിണാമമാണ്. അതിൽ നിന്നുണ്ടാകുന്ന സുഖത്തിന് ബ്രഹ്മമായിട്ട് എന്താ ബന്ധം? പക്ഷെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ആണ് ആനന്ദം, മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കല്പമാണ്. അതുകൊണ്ട് അവന് ആനന്ദത്തെ വിട്ടൊരു കാര്യത്തിനും ഇടപെടാനുണ്ട്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ആരും ആനന്ദത്തെ അനുഭവിക്കുന്നില്ലെങ്കിലും പറയുന്നു, സുഷുപ്തി ഞാൻ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനുഭവ ശൂന്യമായൊരവസ്ഥയിലും പറയുന്നു. ആ ഒരു കാര്യം ശരിയാണ്, ഉണർന്നതിന് ശേഷം ഒരാൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ നല്ല സുഖമായിരുന്നു? അത് പറയാൻ കഴിയുന്നുണ്ട്. ഉറക്കത്തിൽ അറിയാനോ പറയാനോ കഴിയുന്നുണ്ട്. ഉടനെ ശേഷം പറയുന്നു എന്ന് പറയുന്നത് വാസ്തവമാണ്. അപ്പൊ ഇതിനൊന്നും മുക്തിയുമായിട്ട് ബന്ധമില്ല. ഇങ്ങനെ പലതരത്തിൽ മുക്തിയെക്കുറിച്ചുള്ള ഭാവനകളുണ്ട്. അതിന് സമാധാനമായിട്ടാണ് ഇവിടെ പറയുന്നത്, യഥാ മുമുക്ഷോഹ വിദ്യാസാധന അവലംബിന. മുമുക്ഷുവായ ഒരുവൻ വിദ്യാസാധനങ്ങളെ അവലംബിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ വിദ്യാസാധനങ്ങളെ അനുഷ്ഠിക്കുന്നു. അങ്ങനെ ഒരുവന് സാധനവീര്യവിശേഷം കൊണ്ട്, സാധനവീര്യവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സാധനങ്ങളെല്ലാം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കപ്പെട്ട, നേരത്തെ പറഞ്ഞു, പ്രതിബന്ധങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ജ്ഞാനം വർത്തമാന ജന്മത്തിൽ തന്നെ ഉണ്ടാകുന്നു, മുക്തിയും അവിടെ തന്നെ സംഭവിക്കുന്നു. മുക്തനാകുന്നു എന്ന് പിന്നെ വ്യവഹാരം, അതൊരു വ്യവഹാരമാണ്. മുക്തനാകുന്നു, ഒരാൾ മുക്തനായി മുക്തിയെ നേടിയിരിക്കുന്നു. ഇതെല്ലാം കേവലം മാനസിക വാചിക വ്യവഹാരങ്ങൾ മാത്രമാണ്, അതിനപ്പുറം അതിന് കാര്യമൊന്നുമില്ല. മാനസിക വ്യവഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സങ്കല്പിക്കുന്നു ഓരോരുത്തരെ കുറിച്ച്. ആരുടെയും മുക്തിയെക്കുറിച്ച് നമുക്കറിയാൻ വയ്യ, എന്നാലും നമ്മൾ സങ്കല്പിക്കുമോ ഇന്ന ആള് മുക്തനാണ്, കേവലം ഒരു സങ്കല്പം മാത്രം. എന്താ മുക്തിയെ അളന്നു നോക്കുന്നതിന് ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും മീറ്റർ വല്ലതും ഉണ്ടോ? ഇത്ര മീറ്റർ, ഇത്ര കിലോ, ഇത്ര വോളിയം മുക്തി ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ എന്താണ്? അതൊരു സങ്കല്പമാണ്. ഇന്ന ആളുടെ കയ്യിലും മുക്തിയുണ്ട്, എൻ്റെ കയ്യിലില്ല. അത് അങ്ങനെയുള്ള സങ്കല്പത്തിലുള്ള മുക്തിയെക്കുറിച്ചല്ല പറയും. ഒരാൾക്ക് സാധന ശ്രവണാദി സാധനങ്ങൾ വേറൊന്നും പോരാ, ആ സാധനകൾ കൊണ്ട് സാധനയുടെ ശക്തി, അത് മുമ്പും പറഞ്ഞു, സാമർഥ്യം, വീര്യം, അതുകൊണ്ട് ഐഹിക ഈ ഇഹലോകത്തിൽ തന്നെ എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ തന്നെ എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ തന്നെ അയാൾ മുക്തനാകുന്നു. അല്ലെങ്കിൽ ആമുഷ്മിക, അതിന് ഉള്ള ഏറ്റക്കുറച്ചിലനുസരിച്ച്, ഇതെല്ലാം സാധനത്തിൽ വരുന്ന, സാധനകളിൽ വരുന്ന ഏറ്റക്കുറച്ചിലാണ്. ആമുഷ്മികമായും വരാം. അപ്പോ വിദ്യ രൂപത്തിലുള്ള വിദ്യാലക്ഷണേ ഫല എന്നാണ്. വിദ്യയാണ് അവിടുത്തെ സാധനയുടെ ഫലം എന്ന് പറയുന്നത്, വിദ്യയാണ്. വിദ്യ ഏകരൂപമാണെങ്കിലും വ്യത്യാസം വരുന്ന ഐഹികം ആമുഷ്മികം ഫലം, ഈ ശരീരത്തിൽ തന്നെ അയാൾക്ക് ബോധമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ശരീരങ്ങളിൽ ബോധമുണ്ടാകുന്നു. അങ്ങനെ വിശേഷപ്രതിനിയമ, അവിടെയും ബോധത്തിന് വ്യത്യാസമില്ല. ബ്രഹ്മ ഏകരൂപമായതുകൊണ്ട് ബോധം ഏകരൂപമാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു വിശേഷ നിയമം, ദുഷ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രുതിയിലും മറ്റു ശാസ്ത്രങ്ങളിലും ആചാര്യന്മാരും എല്ലാം ഇത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. സമ്യജ്ഞാനത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇവ മുക്തിലക്ഷണേപ്യുത്കർഷ അപകർഷകൃത കശ്ചിത് വിശേഷ പ്രതിനിയമ ഇത്യാശങ്ക. അങ്ങനെയാണെങ്കിൽ മുക്തിയിലും വരാമല്ലോ, വിദ്യയിൽ വ്യത്യാസം വരാമെങ്കിൽ മുക്തിയിൽ എന്തുകൊണ്ട് ഉത്കർഷ അപകർഷ? കൂടിയ മുക്തി, കുറഞ്ഞ മുക്തി, അങ്ങനെ വരാമല്ലോ. അങ്ങനെ വന്നുകൂടെ ദൈവമുക്തി ലക്ഷണേ അഭി, മുക്തിരൂപത്തിലും ഉത്കർഷ അപകർഷകൃത കശ്ചിത് വിശേഷം, അയാൾ കൂടിയ മുക്തനാണ് ഇയാൾ കുറഞ്ഞ മുക്തനാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ആണ് പറയുന്നത് ബ്രഹ്മവിത്ത്, വരൻ, വരീയൻ, വരിഷ്ഠൻ, ഇതൊക്കെ എന്തോ മുക്തന്മാരിൽ വരുന്ന എന്തോ വിശേഷ യോഗ്യതകളാണ്, മുക്തിയുടെ പ്രത്യേകതകളാണ്. ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്വൈതികളെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പലരും. സ്വാമി, ഇവിടെ വിദ്യാലക്ഷണേ ഫലേ, വിദ്യാരൂപത്തിലുള്ള ഫലം ഏതിന്റെ സാധനയുടെ ഫലം, അതും മുക്തിയും ഒന്ന് തന്നെയല്ലേ വ്യത്യാസം? അതും മുക്തി ലക്ഷണേ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം പറയാൻ പറ്റൂ? വിദ്യ ജ്ഞാനം, ജ്ഞാനത്തിന്റെ ഫലം മുക്തി. അപ്പൊ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്ത ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പ്രമാണജന്യം. ജ്ഞാനം പ്രമാണജന്യമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മുക്തിജന്യമാണ്, ആണോ? അപ്പൊ അതിന്റെ വിശദീകരണങ്ങളാണ് പലതരത്തിൽ ഒരേ കാര്യത്തിൽ തന്നെ പറയും. പല രൂപത്തിൽ അത് നമുക്ക് വിശദീകരിക്കാനേ പറ്റും. വിശദീകരണങ്ങളിലൂടെ ഇന്ന ഇന്ന രൂപത്തിലാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഒരു തര ഒരു സ്ഥലത്തിൽ ജ്ഞാനത്തെക്കുറിച്ച് ഒരു തരത്തിൽ വിശദീകരിക്കും, വേറൊരു ഭാഗത്ത് വരുമ്പോൾ അത് വേറെ തരത്തിൽ വിശദീകരിക്കും. അപ്പോ ഇവിടെ ജ്ഞാനം പ്രമാണഫലം എന്ന് പറയുമ്പോൾ അത് പ്രമാണജന്യമാണ് അല്ലേ. ഇനി വിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ അത് വേറൊരു വിശദീകരണമാണ് അതിൻ്റെ. പലതരത്തിലുള്ള വിശദീകരണങ്ങളാണ് ഒരേ കാര്യത്തെ മനസ്സിലാക്കുന്നത്. ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ചിട്ട് നമ്മൾ വിരോധത്തെ ഉണ്ടാക്കരുത്. വിരോധത്തെ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് സമന്വയ വിദ്യയാണ്. സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പൊ വിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മമാണോ, വിദ്യ എന്ന് പറയുന്നത് പ്രമാണജന്യമാണെന്ന് പറഞ്ഞാൽ വിരോധം വരത്തില്ലേ? അപ്പൊ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അപ്പൊ വിദ്യ എന്ന് പറയുന്നത് ഫലമാണ്. ഇനി മുക്തിയെയും ഫലം എന്ന് പറയും. മുക്തിയെ ഫലം എന്ന് പറയും. എന്തിന്റെ ഫലം? വിദ്യയുടെ ഫലം എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ എന്താ, എങ്ങനെയാ അത് വിശദീകരിക്കുന്നത്? അതാ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ അത് മനസ്സിലാക്കണം? കാരണം ഈ കാര്യങ്ങളെല്ലാം ബുദ്ധി ഉപയോഗിച്ചല്ലേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ മുമ്പ് പറഞ്ഞതുമായിട്ട് വിരോധം വരാത്ത രീതിയിൽ അത് മനസ്സിലാക്കണം. വിരോധങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നിശ്ചയാത്മകമായ ഒരു ബോധം ഇനി ഉണ്ടാകത്തില്ല. മനസ്സിലെപ്പോഴും വികല്പങ്ങൾ മാത്രമായിരിക്കും. അത് ജ്ഞാനമല്ല. വികല്പത്തെ സംവിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ വിരോധം എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? വിരോധം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് തെറ്റില്ല. അതിനെ പറയുന്ന ആപാദ പ്രതീതി. അങ്ങനെ തോന്നാം. വിദ്യയെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു, മുക്തിയെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്നു, ഇത് രണ്ടും തമ്മിൽ വിരോധമില്ല എന്നൊക്കെ തോന്നാം. അത് കേവലം ആപാദ പ്രതീതി മാത്രമാണ്, സമ്യക്ജ്ഞാനമല്ല. അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വിചാരം. വിചാരത്തിന്റെ ഫലമായി ഉണ്ടാകേണ്ടത് വിരോധമല്ല, പിന്നെയോ നിശ്ചയമാണ്. അപ്പോ അത് അത് അത് അങ്ങനെയാണ് വിശദീകരിച്ചത്. അതിനതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ അവസാനം എന്തായിരിക്കും? ആശയക്കുഴപ്പം മാത്രമേ ആയിരിക്കും എൻ്റെ ബാക്കി പത്രം. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് വർത്തത്തില്ല. ഇത് ചിന്തയിലൂടെ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, വിചാരത്തിലൂടെ എത്തിച്ചേരേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ വിചാരം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അതിന് ഭാഷകാരൻ നല്ലൊരു ഉദാഹരണം പറയും ഇനി വരുന്ന ഭാഗത്ത്. വരനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല വിവാഹം എന്ന് പറയും. നിങ്ങൾ വിചാരം ചെയ്ത് വിചാരം ചെയ്ത് ഏതെങ്കിലും കുഴി ചെന്ന് ചാടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ സമ്യക് ജ്ഞാനം എന്ന് പറയുന്ന പോലെ വിചാരവും സമ്യക്കായിരിക്കും. അപ്പൊ അതില് വിദ്യയെ ഫലമെന്ന് പറയും, വിദ്യയെ ചിലപ്പോൾ ബ്രഹ്മമെന്ന് പറയും, മുക്തി ഫലമെന്ന് പറയും, മുക്തി ബ്രഹ്മമെന്ന് പറയും. ഇതൊക്കെ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്, ഏത് കാഴ്ചപ്പാടിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്, അതാണ് മുഖ്യം. അപ്പോൾ ഇവിടെ സംശയം വരുന്നു, മുക്തി ലക്ഷണെ, മുക്തിയിലും മുക്തിരൂപത്തിലും ഉത്കർഷാപകർഷേറ്റക്കുറച്ച് നമ്മളീ പറയുന്നു. ഒരാൾ വരിയനാണ്, ഒരാൾ വരിഷ്ഠനാണ്, ഒരാൾ വരനാണ്. ഉത്കർഷാപകർഷം കൊണ്ടുവരുന്ന കശ്ചിത് വിഷയ വിശേഷ അവിടെ എന്തെങ്കിലും നിയമം വരുമോ? സ്യാദിത്യാസംഖ്യ ഇത് മനസ്സിലാക്കണം. ഇത് ഒരു ഒന്ന് നമ്മുടെ ഭാവനയല്ലേ, വിചാരവും ഭാവനയും രണ്ടും രണ്ടാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഭാവനയുടെ പിൻബലത്തിലാണ്. വിചാരത്തിന് ഭാവനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭാവനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്? ഉപാസനയാണ്. വിചാരം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രമാണമാണ്. വ്യത്യാസം മനസ്സിലാകുന്നു. പ്രമാണത്തിന്റെ പിൻബലത്തിലാണ് വിചാരം മുന്നോട്ട് പോകുന്നത്, അല്ലാതെ ഭാവനയിൽ. പലരെ സംബന്ധിച്ചും പല ഭാവനകളും കാണും, മുക്തിയെ സംബന്ധിച്ചും പല ഭാവനകളും കാണും. അതിനൊന്നും ഭാഷകാരന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ മുക്തിയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ, ബ്രഹ്മത്തെ സംബന്ധിച്ച്, മുക്തിയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഭാഷകാരന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ നിലപാട്. മറ്റുള്ളവരെ ബുദ്ധിയാക്കണമെന്നുള്ളൊരു ചിന്താഗതിയൊന്നും ഭാഷകാരനില്ല. അപ്പോൾ നമ്മളൊക്കെ സ്വയം മുക്തന്മാരാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിയാക്കണമെന്നൊരാഗ്രഹം കൂടെ വരും. എന്നാലും മുക്തനാകാൻ പറ്റും. മുക്തി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയില്ല. പിന്നെന്താണോ അവൻ ധരിച്ചോട്ടെ ഞാൻ മുക്തനാണെന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ മുക്തി ഒരു അഭിനയമായി മാറും. അപ്പോൾ തനിക്ക് മുക്തിയെ സംബന്ധിച്ച് ഭാവനകളായിരിക്കും. തൻ്റെ മുക്തിയെക്കുറിച്ച് അറിയുന്നവനും ഭാവനകളായിരിക്കും. അസത്യസന്ധമായ നിലപാടല്ല. ഭാഷകാലം പറയുന്നു അക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാടാണ്. അതിൽ വേറെ ഒരു വിഭ്രാന്തികളും നമുക്ക് പറഞ്ഞിരുന്നില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഏവം മുക്തിഫല അനിയമോ, അതാണ് സിദ്ധാന്തം. ഇവിടെ ആദ്യം തന്നെ സിദ്ധാന്തം പറയാണ്. നഖലു മുക്തിഫലേ കശ്ചിത് ഏവം ഭൂതോ വിശേഷ പ്രതിനിയമ ആശങ്കിതവ്യ. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള വിശേഷ നിയമങ്ങൾ പറഞ്ഞു. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, ജ്ഞാനത്തിന്റെ സ്വരൂപത്തിലല്ല, ജ്ഞാനത്തിന്റെ എന്തിലാണ്? പ്രാപ്തി. ജ്ഞാനപ്രാപ്തിയിലെ വിശേഷങ്ങൾ പറഞ്ഞു. വിശേഷപ്രതിനിയമ, ജ്ഞാനപ്രാപ്തിയിൽ അത് സംഭവിക്കും. അത് ആ മനുഷ്യന്റെ അനുഭവത്തിന് യോജിക്കുന്നതാണ്. പലരും പറയാറില്ലേ, പറഞ്ഞിട്ടും എനിക്കങ്ങോട്ട് ബോധ്യം വരുന്നില്ല. ബോധ്യം എന്ന് വെച്ചാൽ നിശ്ചയമാണ്. ചിലട് പറയുന്നു അങ്ങനെയല്ല, കാര്യം മനസ്സിലായി. മനുഷ്യ അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ ബോധ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കണം, വെറുതെ കാത്തിരുന്ന പോലെ പ്രയത്നിക്കണം. ഞാനിങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന സാധനമൊന്നുമില്ല. പ്രയത്നിച്ചാലേ ഉണ്ടാവും. പ്രയത്നത്തിന് മറ്റ് പല ഘടകങ്ങളും അനുകൂലമായി വരണം എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പല ഘടകങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കത്തുമില്ല, അതുമൊക്കെ ശരിയാണ്. പക്ഷെ സ്വപ്രയത്നം കൂടാതെ ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? അത് പ്രമാണജന്യമാണ്. അതാണ് അവിടെ പ്രയത്നം ആവശ്യമാണ്. പക്ഷെ പ്രയത്നിച്ചാലും ഫലം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബോധ്യപ്പെടുന്നില്ല. അപ്പൊ ബോധ്യപ്പെടാൻ പ്രയത്നിച്ച് കാത്തിരിക്കേണ്ടി വരും. അതാണ് പറയുന്നത്. ജ്ഞാനത്തിന്റെ സ്വരൂപത്തിൽ വ്യത്യാസമില്ല, പ്രാപ്തിയിലെ വ്യത്യാസമുണ്ട്. കുത്തഹ, എന്തുകൊണ്ട് നിയമമില്ലാന്ന് പറഞ്ഞു? മുക്തിയിൽ അതുപോലെയുള്ള ഒരു നിയമമില്ലാന്ന്. തദവസ്ഥ അവധൃതേഹി. കാരണം ഭാഷ്യകാരന്റെ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. എന്താണ് മുക്തി അവസ്ഥ എന്നൊക്കെ പറയുന്നു. ഇത് ഈ അവസ്ഥ എന്ന് പറയുന്ന ശബ്ദം തന്നെ എന്താണ്? നമ്മുടെ മനസ്സിൽ വിഭ്രാന്തി ഉണ്ടാകും. കൊന്നത്തെങ്ങിന്റെ മേളിൽ കയറിയിരിക്കുന്നവരെ എവിടെയോ കയറി ഇരിക്കുന്നതാണ് മുക്തി. ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ ഭാവനകൾ. നമ്മളൊക്കെ താഴെ നിൽക്കുന്നതാണ് മുക്തനെന്ന് വെച്ചാൽ. എവിടെയോ കയറിയിരിക്കുകയാണ്, അതേ എവറസ്റ്റിന്റെ മേളിലോ കൊന്നത്തെങ്ങെന്ന് പറഞ്ഞ മനസ്സിലാവും. അതിന്റെയൊക്കെ മേളിൽ കയറിയിരിക്കുന്ന ആളാണ്, ശുദ്ധ വെഡിത്തങ്ങളാണ്. അതിവിടെ അവധൃതം, അവധാരണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ് മുക്തി അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലാകില്ലെങ്കിൽ ഭാഷ്യകാരൻ പറയുന്നു, മുക്തി അവസ്ഥ ഹി സർവവേദാന്തേഷു ഏകരൂപായ അവധാരിതേ. മുക്തി അവസ്ഥ അദ്വൈതത്തിൽ ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് അത് ഏകരൂപത്തിലാണ്. അതിന് ഒരു രൂപമേ ഉള്ളൂ, പല മുക്തിയില്ല. അല്ലേ, അതൊക്കെ അങ്ങനെ പറയുന്ന എന്താണ് പിന്നീട് അത് വിശദീകരിച്ചിട്ടുണ്ട്. സാലോക്യം, സാമൂപ്യം, സായുജ്യം, ഇങ്ങനെയൊക്കെ പല ഗ്രേഡ്, പ്ലസ് ടു, ബി എ, എം എ എന്നൊക്കെ പറയുമ്പോൾ മുക്തി, ഇങ്ങനെ പല ഗ്രേഡുകൾ. പിന്നെ എം എല്ലാം പി എച്ച് ഡി അങ്ങനെ അങ്ങ് പോവും. ഇതൊന്നും മുക്തിയിലില്ല. സ്വാമിയുടെ മുക്തി ഫല അനിയമാന്നല്ലേ സൂത്രം? മുക്തിഫല നിയമാന്നല്ലേ സൂത്രം? അതെ. അപ്പൊ അവിടെ മുക്തിഫലത്തിൽ വിശേഷ നിയമങ്ങളില്ല. അങ്ങനെയാണ് ആ നിയമം എന്ന് വെച്ചാൽ നിയമം വിശേഷമായിട്ട് ആ നിയമങ്ങളില്ല. വിശേഷമായ നിയമങ്ങളില്ല എന്ന് വെച്ചാൽ അത് വിശേഷം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട് ആണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്? അത് ജ്ഞാനത്തിൽ അതുള്ളതുകൊണ്ട്. ജ്ഞാനത്തിൽ അങ്ങനെയുണ്ട്. ജ്ഞാനത്തിൽ പലതരത്തിൽ വരാം. ഉപാസനയിലുണ്ട്, ഉപാസന പലതരത്തിൽ വരാം. അങ്ങനെയുള്ള ഇടപാടുകളൊന്നും മുക്തിയിലില്ലാതുള്ളത് ഏകരൂപമാണ്. ഇതാണ് സിദ്ധാന്തം. മുക്തിയവസ്ഥ ഹി സർവവേദാന്തേഷു, അത് ആണ് പറയുന്നത്. പ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇവിടെ മുക്തിഫല അനിയമമാണെന്ന് എളുപ്പം വ്യാഖ്യാനിക്കാൻ പറ്റൂലേ? മുക്തിഫലവും അനിയമമാണ് എന്ന് അനിയതമാണെന്ന് വേണേ എളുപ്പം വ്യാഖ്യാനിക്കാൻ പറ്റുമല്ലേ? മുക്തിഫലം തന്നെ അനിയതമാണെന്ന് അല്ല, നമ്മളെ നിയമം അനിയമം നിയതമല്ല, നിയമം. നിയതം വേറെ, നിയമം വേറെ. ആ നിയമം, കാരണം പൂർവാധികരണത്തിൽ പറഞ്ഞ വിഷയത്തെ തുടർന്ന് അടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞ നിയമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചിന്തിക്കാൻ. കാടുകയറിപ്പോ കാടുകയറിപ്പോകാൻ പാടില്ല. അപ്പോ അവിടെ പറഞ്ഞ നിയമങ്ങൾ ഇവിടെയും വരുമോ? പിന്നെ ലോകത്ത് പ്രചാരത്തിലിരിക്കല്ലേ ഈ പറഞ്ഞ പ്ലസ് ടു മുക്തി, ഡിഗ്രി, പി ജി മുക്തിയൊക്കെ ലോകത്തിലെല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വല്ലതും ഇവിടെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. സർവവേദാന്തേഷു ഭാഷ്യകാരൻ എന്തു പറയുമ്പോൾ പ്രമാണത്തിനനുസരിച്ച് പറയത്തുള്ളൂ. പ്രമാണത്തെ ഭാഷ്യകാരൻ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും മനസ്സിലാക്കുന്ന രീതിയിലേ പറയത്തുള്ളൂ. ഏകരൂപമായ അവധാരിതയെ, എന്താണ് ഏകരൂപം? വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മേവഹി മുക്തിയവസ്ഥ. ബ്രഹ്മം തന്നെ മുക്തിയവസ്ഥ എന്ന് പറയുന്നു. അല്ല, ബ്രഹ്മ മുക്തിക്കൊരവസ്ഥ അല്ലെങ്കിൽ ബ്രഹ്മത്തിനൊരവസ്ഥ, അങ്ങനെ രണ്ടിടപാടൊന്നും ഇവിടെ ഇല്ല. ബ്രഹ്മം തന്നെയാണ് മുക്തി എന്ന് പറയും. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ പറ്റും? അങ്ങനെയൊന്നും പറ്റുന്ന സാധനമല്ലല്ലോ. ഇതുവരെ വിശദീകരിച്ച എല്ലാ ബ്രഹ്മത്തെ കുറിച്ചാണ് മുക്തി അവസ്ഥ എന്ന് പറയുന്ന കൊണ്ട് തെറ്റിദ്ധാരണ വരരുത്. കാരണം നമുക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വന്ന ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, സമാധി അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നുമല്ല മുക്തി അവസ്ഥ. ഇത്തരം അവസ്ഥകളെല്ലാം നമ്മുടെ അനുഭവത്തിൽ ഉള്ളത് തന്നെ. ഇതൊന്നുമല്ല മുക്തി അവസ്ഥ. ഇതാ മുക്തി ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയും മാറിപ്പോവും. പിന്നെ എന്തിനാണ് അവസ്ഥ എന്ന് പറയുന്നത്? കാരണം അവസ്ഥകളുമായിട്ടാണ് നമുക്ക് പരിചയം. അപ്പോൾ നമ്മുടെ പരിചയത്തിൽ നിന്നും കൊണ്ട് ഒരു കാര്യത്തെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. അത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അവിടെ അവസ്ഥ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. കാരണം നമ്മൾ ദൈനംദിനം ഇങ്ങനെ പല അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് അവസ്ഥയെ ചുറ്റിപ്പറ്റിയുള്ള ധാരണകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ വിചാരിക്കും മുക്തി എന്ന് പറഞ്ഞാൽ എന്തോ സമാധി അവസ്ഥയാണ്. ആയിക്കോട്ടെ, വിരോധമല്ല. പക്ഷേ സമാധി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് ബ്രഹ്മം തന്നെ. എന്നാ പ്രശ്നമൊന്നും അല്ല. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത അവസ്ഥയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? എന്താണ് ജാഗ്രത അവസ്ഥ? ബ്രഹ്മം തന്നെ. ജാഗ്രത എന്നോ സ്വപ്നമെന്നോ സുഷുപ്തി എന്നോ സമാധി എന്നോ ഏതുവേണോ പറയാം. പക്ഷെ ആ പറയുന്നിടത്തല്ല അതിന്റെ അർത്ഥം എന്തായിരിക്കും? ബ്രഹ്മം തന്നെ. അതുകൊണ്ട് മുക്തി സുഷുപ്തി എന്ന് പറയുന്നുണ്ട്, ദോഷമൊന്നുമില്ല. ബ്രഹ്മത്തെയാണ് അവിടെ പറയുന്നത്. അത് ഭാഷകാരൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ഒരു സംശയത്തിനും ഇടപെടുത്താതിരിക്കുന്നു. അതാണ് ഈ അധികരണത്തിന്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾ എന്താണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ എന്താണ് ഈ ബ്രഹ്മം? അതിനും അടുത്ത് നിരവധി പ്രമാണങ്ങളെ ഉദ്ധരിച്ച് ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ട് എന്നതാണ് ബ്രഹ്മം. പിന്നെ മുക്തിയെക്കുറിച്ച് ഒരാൾക്ക് സംശയമില്ല. അയാൾ മുക്തി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അയാൾ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ബ്രഹ്മം എന്ത് എന്ന് അയാൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അയാൾ മുക്തം തന്നെ. ഇതാണ് മുക്തി എന്ന് പറയുന്നത്. ഇതിനാണ് മുക്തി എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും നമ്മൾ അഭ്യാസം കാണിച്ച് എന്തെങ്കിലും കൃക്ക് പിടിക്കുന്ന അല്ല മുക്തി എന്ന് പറയുന്നത്. അതൊന്നും ഭാഷ്യകാരന്റെ നിലപാടല്ല. അങ്ങനെ മുക്തിയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, ലോകത്ത് പ്രചരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ആൾക്കാർക്ക് സമാധാനം വരുന്നല്ലോ, ബ്രഹ്മമാണോ മുക്തി? ഉടനെ മനുഷ്യന്റെ ചിന്ത തലതിരിഞ്ഞു പോകുന്ന എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്നത് നിത്യമല്ലേ? അത് സദാ ഉള്ളതല്ലേ? സത്യമല്ലേ? അതാണ് മുക്തിയെങ്കിൽ മുക്തി നിത്യമാണല്ലോ, നിത്യസിദ്ധമായി. പിന്നെ മുക്തിക്ക് എന്തിനാ സാധന? ഞാനും മുക്തൻ, നീയും മുക്തൻ, എല്ലാം മുക്തനാണല്ലോ. അപ്പൊ പിന്നെ മുക്തിയൊന്നും നേടേണ്ടതായിട്ടില്ലല്ലോ. ഇങ്ങനെ ചിന്തകൾ പോയി, ഇങ്ങനെയുള്ള ചിന്തകൾ പോയി എത്തിച്ചേരുന്നത് തന്നെയാണ് മുക്തി. പക്ഷെ അങ്ങോട്ട് ചെന്നിട്ട് ഇതിന്റെ കൺഫ്യൂഷനാവും, അപ്പം മുക്തി കൈവിട്ടു പോകും. ഈ പറയുന്നതൊക്കെ തന്നെ മുക്തി. ഭാഷകാരനതി തന്നെ പറയുന്നത് നിത്യസിദ്ധമാണ്, നേടേണ്ടതല്ല, സർവരും മുക്തരാണ്, മുക്തിയല്ലാതെ മറ്റൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഭാഷകാരനും പറയുന്നു. പക്ഷെ നമ്മളത് കേട്ടിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ ആശങ്കകൾ എന്ന് പറയുന്നത് വിചാരത്തിന്റെ ഒരു ഭാഗമാണ്. അതിന് എത്തിച്ചേരേണ്ട നിശ്ചയത്തിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വികല്പങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വ്യത്യാസമാണ്. ഋഷികാരം പറയുന്നു അങ്ങനെയുള്ള ഈ പറയുന്ന നമ്മൾ ആശങ്കിക്കുന്ന ആ മുക്തിയെക്കുറിച്ച് തന്നെ പറയുന്നു. മുക്തിയവസ്ഥ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, ഇത്രയേ ഉള്ളൂ. ബ്രഹ്മം എന്താണെന്നുള്ള മനസ്സിലാക്കിയോ, ബ്രഹ്മം എന്തെന്ന് മനസ്സിലായാൽ മുക്തിയെ മനസ്സിലാക്കി, മുക്തിയെ മനസ്സിലാക്കിയാൽ മുക്തന്നെ, ഇത്രയേ ഉള്ളൂ പ്രസംഗം. അത് മതിയോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറം വേറെ മുക്തി ഇല്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ എന്തെങ്കിലും മുക്തി ഉണ്ടെങ്കിലല്ലേ പറ്റും. ഭക്ഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഇല്ല. ഇനി ആരുടെയെങ്കിലും അഭിപ്രായത്തിൽ മുക്തി ഉണ്ടെങ്കിൽ അവരതിന്റെ പുറകെ പോകും. പോയാ മുക്തിയെ പിടിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഭാഷകാരൻ പ്രത്യേകം പറഞ്ഞത്. എന്താണ് ഈ ചിത്തവൃത്തി നിരോധവും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഒരുവനും മുക്തിയിലേക്ക് നയിക്കത്തില്ല. മുക്തിക്ക് സമ്യക് ജ്ഞാനമേ ഉള്ളൂ. അപ്പോ അതാണ് മുക്തിയെങ്കിൽ ചിലർക്ക് പരാതി അതല്ല. ശരി, ഇതാണ് മുക്തി എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ സമ്മതിക്കാൻ, ഞാൻ മുക്തനാണ്. പക്ഷെ എന്റെ അടുത്തിരിക്കുന്ന ഈ കഴുതിയും മുക്തനാകും, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പലരുടെയും പരാതി അതാണ്. മറ്റുള്ളവന്റെ മുക്തിയെ ഞാൻ എങ്ങനെ അംഗീകരിക്കും? ഈ പറയുന്ന കേട്ടപ്പോ എനിക്കും തോന്നുന്നു ഞാനും മുക്തനാണെന്ന്. പക്ഷെ ധവനും മുക്തനാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റി. അപ്പോ ഒരു ഈർഷ്യ മനസ്സിൽ വരും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു മനസ്സുകളുമായിട്ടിരിക്കുമ്പോൾ നമുക്കത് പിടികിട്ടത്തില്ല, സംഗതി എന്തായി പറയുന്നതെന്നുള്ള കാര്യം. ഭാഷകാരൻ പറഞ്ഞില്ലേ, ഭാഷകാരൻ ഈ പറയുന്നത് സത്യസന്ധമായിട്ടാണ്, ആരും പറ്റിക്കാൻ വേണ്ടി പറയുന്നത്. വളരെ ആർജവമുള്ള വാക്കുകളാണ് മുക്തിയെ സംബന്ധിച്ച്. എല്ലായിടത്തും ഭാഷകാരൻ ഇത് തന്നെ പറയുന്നു, ബ്രഹ്മമാണ് മുക്തി. നമ്മൾ എത്രയോ തവണ അത് ചർച്ച ചെയ്ത് അതിൻ്റെ പ്രമാണമായിട്ട് ഭാഷകാരൻ്റെ വാചകങ്ങൾ ഇവിടെ വന്നെന്നുള്ളതേ ഉള്ളൂ. അതാണ് തുടക്കത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പുതിയ വിഷയമൊന്നുമല്ല. എത്ര ഇത് ആവർത്തിച്ചാലും തലയിൽ കയറണമൊന്നുമില്ല. ഇത് തലയിൽ കയറേണ്ട ഒരു സാധനമാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബോധ്യം വരേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഭാഷ. ബോധ്യപ്പെടുന്നതിൽ അപ്പുറമൊന്നുമില്ല ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് കേവലം ബോധ്യപ്പെടലാണ്. പക്ഷെ എന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഓ, ഇത്രയേ ഉള്ളൂ. ബോധ്യപ്പെട്ടാൽ നിസ്സാരമെന്ന് തോന്നത്തില്ല. ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മളതിനെ നിസ്സാരമായി കാണും. എന്നാൽ ബ്രഹ്മം തന്നെ മുക്തിയവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, പലർക്ക് അത് സമ്മതമല്ല. വലിയ പ്രഗത്ഭന്മാരായ വ്യാഖ്യാതാക്കൾ എന്ന് പറയുന്നു, ജ്ഞാനേക വ്യംഗ്യമുക്തി, ജ്ഞാനം വ്യംഗ്യമാണ് മുക്തി. നമുക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ പറയുന്നു, ജ്ഞാനം വ്യംഗ്യമാണ് എന്ന് പറയുന്നു. എന്താ വ്യംഗ്യം? ഈ വ്യംഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവും. മുക്തി ഭാഷകാരൻ എന്താ പറഞ്ഞത്? ബ്രഹ്മമാണ് മുക്തി. വ്യാഖ്യാതാവ് എന്താ പറയുന്നത്? ജ്ഞാന വ്യംഗ്യമാണ് മുക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കേട്ടിട്ടുള്ളതുകൊണ്ട് അത് മനസ്സിലാവും. ജ്ഞാനം വ്യംഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ അതിന്റെ പുറകെ പോകേണ്ടി വരും. പോയാൽ എവിടെ എത്തിച്ചേറിയും? ബ്രഹ്മാനന്ദൈവ മുഖ്യഫലം. ഇവിടെയാണ് ഭാവന ആരംഭിക്കുന്നത്. ബ്രഹ്മാനന്ദമാണ് ഫലം. കേൾക്കുമ്പോൾ തന്നെ ചിലർ പഞ്ചസാര കഴിച്ചതുപോലെ. ഇത്രയും കേട്ടാ മതി, തേൻ കുടിച്ചതുപോലെയാകും. ഇത് ഭാഷകാരൻ പറയുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ തേൻ കുടിക്കുന്ന പോലെ കുടിക്കുന്നതല്ല എനിക്ക് വിരോധമൊന്നുമില്ല, ഭാഷകാരൻ പറയുന്നില്ല. പിന്നെ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് തന്നെ അറിയത്തില്ല. വ്യാഖ്യാനങ്ങൾ വായിച്ചു പോകണം. ഇങ്ങനെ ഒരു അഭിപ്രായം ഉള്ളത് നമ്മളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ഒരു കാഴ്ചപ്പാടുണ്ട്. അതെവിടുന്ന ഇവിടുന്ന വരുന്ന അതൊക്കെ മുഖ്യഫലം അഭിവ്യക്തി അവിദ്യാനിവൃത്തി ആനന്ദസ്വരൂപ സ്ഫൂർത്തി പ്രതിബന്ധക അഭാവതയാ വിദ്യയാ സാധ്യത. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും പ്രയാസമാണ്. ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ബ്രഹ്മത്തെ മനസ്സിലായാൽ അത് മനസ്സിലാവും, ബ്രഹ്മത്തെ മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. ബ്രഹ്മത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ഭാഷ്യകാരൻ തന്നെ അടുത്ത് പറയുന്നുണ്ട്. കാരണം ഭാഷ്യകാരൻ പറയുന്ന എന്തുകൊണ്ട്? സർവവേദാന്തേഷു, സർവവേദാന്തങ്ങളിലും ബ്രഹ്മത്തെ എങ്ങനെ വിശദീകരിക്കുന്നു അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നാ പറയുന്നു? ആനന്ദസ്വരൂപ സ്ഫൂർത്തി എന്നെല്ലാം പറയുമ്പം ഭാവനയിലേക്ക് പോകും. എന്താണ് ആനന്ദസ്വരൂപ സ്ഫൂർത്തി? പിന്നെ അത് പറഞ്ഞു പറഞ്ഞു ചെല്ലുമ്പം ഇതെന്താണെന്ന് പിടികിട്ടത്തില്ല. സാജ അനർവാച്യ എന്നും പറയും, സ്ഫൂർത്തി എന്ന് പറയും, പിന്നെ അനർവാച്യ എന്നും പറയും. വീണ്ടും കുഴപ്പമായി. പിന്നെ പ്രീസ ബ്രഹ്മാനന്യ, അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല, ബ്രഹ്മം തന്നെ. പിന്നെ എന്തായി ആനന്ദ സ്ഫൂർത്തി എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ കടുകയറി ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകും, അങ്ങനെയെല്ലാം പോകും. അത് എല്ലാവരും അങ്ങനെ പറയുന്നില്ല, മറ്റുള്ളവർ പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് അയാൾ പറയുന്നത് കേൾക്കണമെന്നില്ല. ഈ പറയുന്നവരാ, ഈ പറയുന്ന ഒരു ആനന്ദവും അനുഭവിക്കുന്നവരുമല്ല. കാരണം കുത്തിയിരുന്നത് എഴുതിക്കൊണ്ടിരിക്കുമ്പം ആനന്ദം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം തോന്നും. നോക്കുക, ഇതൊക്കെ എഴുതുന്ന കാലത്ത് പേനയും പെൻസിലും മഷിയും ഒന്നുമില്ലാത്ത കാലത്താണ് ഇതൊക്കെ എഴുതുന്നത്. എത്ര കഷ്ടപ്പെട്ടാ ഇതൊക്കെ ചെയ്യുന്നു. ഈ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ആനന്ദം ഉണ്ടെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തിനാ പോകുന്നു? ബ്രഹ്മാനന്ദത്തിൽ ഇരുന്നാൽ പോരെ. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. സത്യം എന്താണെന്ന് ഭാഷകാരൻ ഇവിടെ പറഞ്ഞു.